രാജകുമാര, അങ്ങ് ഇവിടെ വന്നത് തന്നെ തെറ്റ്. ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നത് അതിലും വലിയ തെറ്റ്. വിശപ്പിനൊരു ഉരുളിയ ചോദിച്ചേ, അതിനെന്തിനാ ഈ നിയമങ്ങളൊക്കെ പറയുന്നേ? അവിടെ അരമനയിൽ അങ്ങേക്കുള്ള രാജവിരുന്ന് കാത്തിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഇത് കഴിച്ചാൽ എന്താ വരിക? വാസന കേൾക്കുമ്പോഴേ കഴിക്കാൻ കൊതിയാവുന്നു. തെറ്റെന്താണെന്ന് അങ്ങേക്ക് ഇനിയും മനസ്സിലായില്ലേ കുമാര? അവിടുന്ന് രാജകുടുംബം, ഞങ്ങൾ കീഴ്ജാതിക്കാർ. അങ്ങനെയെങ്കിൽ ശരി, മകേഴ്മതിയുടെ രാജകുമാരനായി ഞാൻ കൽപ്പിക്കുകയാ. എന്നെ കഴിപ്പിക്കും മാമ. ഞാൻ രാജാവായാൽ നീ ആയിരിക്കും എന്റെ പടത്തലവൻ.